ഭഗവത്ഗീത 9-ാം അധ്യായം 15-ാം ശ്ലോകം. ഏതെല്ലാന്തരത്തിലാണ് ഈശ്വരനെ ഉപാസിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനമേവ ഭഗവത് വിഷയം വിജ്ഞഹത്തേന ജ്ഞാനയജ്ഞേന യജന്തഃ പൂജയന്തോ മാമീശ്വരം ചാവ്യന്നീ അന്യാം ഉപാസന പരിത്യജ്യ ഉപാസന. ഒരു കൂട്ടർ ഉപാസിക്കുന്നത് ജ്ഞാനയജ്ഞത്തിലൂടെയാണ്. ഈശ്വര സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് തത്വചിന്തയിലൂടെ, അതൊരു ഉപാസനയാണ്. ആ രീതിയിൽ ഉപാസിക്കുന്നു ചിലർ. അതിവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ജ്ഞാനയജ്ഞം എന്നാൽ എന്ത്? അതായത് ജ്ഞാനം ഈശ്വരന്റെ സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുക, ജ്ഞാനത്തെ ആർജിക്കുക. ഈശ്വരന്റെ സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്ന ശാസ്ത്രം, ഗുരുപദേശം അത് ശ്രവിക്കുക, അത് കേൾക്കുക, അത് വായിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് മറ്റുള്ളവരെ ബോധിപ്പിക്കുക, ഇതാണ് ജ്ഞാനയജ്ഞം. അത് മുഖ്യമായത് തത്വചിന്താപരമായിട്ട് ഈശ്വര തത്വത്തെ കുറിച്ചുള്ള ചിന്ത, അതാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ചോദിച്ചിരിക്കുന്നത് ജ്ഞാനയജ്ഞത്തിന്റെ അധികാരി ആരാണ്? സാധാരണ പറയുന്ന മുഖ്യമായ അധികാരിയുടെ യോഗ്യത എല്ലായിടത്തും ജിജ്ഞാസയാണ്. ഇവിടെയും മുഖ്യമായ യോഗ്യത ജിജ്ഞാസ, ജ്ഞാനയജ്ഞത്തിന് അത് ജിജ്ഞാസയാണ്. അതോടൊപ്പം മറ്റ് സാധാരണ പറഞ്ഞു വരുന്ന യോഗ്യതകൾ, അധികാര യോഗ്യതകൾ അതും വേണം. അങ്ങനെ ജ്ഞാനമാകുന്ന യജ്ഞം കൊണ്ട് ചിലർ ഉപാസിക്കുന്നു. ജ്ഞാനയജ്ഞത്തിന്റെ മുഖ്യമായൊരു ഭാഗം, ഒന്ന് സ്വയം ജ്ഞാനത്തെ ഗ്രഹിക്കുക, ആ ഗ്രഹണത്തിന്റെ ഭാഗമാണ് ജ്ഞാനത്തെ ബോധിപ്പിക്കുക. മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്ന് പറയുന്നതും ഗ്രഹണത്തിന്റെ ഭാഗമാണ്. താൻ ഗ്രഹിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നു, അത് ജ്ഞാനയജ്ഞമാണ്. ഗ്രന്ഥങ്ങൾ രചിക്കുന്നു ചിലർ, തത്വം മനസ്സിലാക്കിയിട്ട് ആ തത്വത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിക്കുന്നു, ആ ഗ്രന്ഥരചനയും ജ്ഞാനയജ്ഞമാണ്. അതും തന്റെ ജ്ഞാനത്തിന്റെ ദാർഢ്യത്തിന് വേണ്ടി, തന്റെ ജ്ഞാനത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമാണ്. അറിയുന്നതും അറിയിപ്പിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമാണ്. പറയുന്നു അന്യാ ഉപാസന പരിത്യജ്യ, അവരെന്ത് ചെയ്യുന്നു, മറ്റു ഉപാസന മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അത് മാത്രം ചെയ്യുന്നു. ചിലർ മറ്റുള്ളവർ മറ്റുപാസനകളോടൊപ്പം ചെയ്യുന്നു. ഇവിടെ മുഖ്യമായ ജ്ഞാനയജ്ഞത്തെ കുറിച്ചാണ് പറയുന്നത്. അവർ ബാക്കിയുള്ള എല്ലാ ഉപാസനകളും ഉപേക്ഷിച്ചിട്ട് ചെയ്യുന്നു. അതിൻ്റെ പൂർണ്ണതയിലാണ് മനനം, നിധിധ്യാസനം എന്നെല്ലാം പറയുന്നു ജ്ഞാനയജ്ഞത്തിൻ്റെ പരിപക്വമായൊരവസ്ഥ. എന്താണ് ജ്ഞാനം? അതിവിടെ പറയുന്നത് തച്ചജ്ഞാനം ഏകത്വേന ഏകമേവ പരംബ്രഹ്മേതി പരമാർത്ഥ ദർശനേന യജന്തി ഉപാസത. ജ്ഞാനയജ്ഞത്തിൽ മുഖ്യമായി സ്വീകരിക്കുന്നത് ഈ തത്വത്തെയാണ്. എന്താണ് ഏകമേവ പരംബ്രഹ്മ? പരംബ്രഹ്മ അത് ഏകനാണ് എന്നുള്ള തത്വത്തെ അറിഞ്ഞുകൊണ്ട് ആ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. എന്താണ് യജന്തി ഉപാസത, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. മറ്റു ചിലരാണെങ്കിലോ കേജിച്ച പൃഥക്വേന ആദിത്യ ചന്ദ്രാതിഭേദേന സൈവ ഭഗവാൻ വിഷ്ണു ആദിത്യാദി രൂപേണ അവസ്ഥിത ഇത്യുപാസിക. ഈശ്വരനെ പല പല ഭാവത്തിൽ ഉപാസിക്കുന്നു. പൃഥക്വേന ദേവന്റെ രൂപത്തിൽ ദേവിയുടെ രൂപത്തിൽ എല്ലാം ഉപാസിക്കുന്നു. അതിലൂടെ ആദിത്യൻ ചന്ദ്രൻ ഇങ്ങനെ പല രൂപത്തിൽ ഉപാസിക്കുന്നു. ആദിത്യാദി രൂപേണ അവസ്ഥിത ഏകൈവ ഭഗവാൻ വിഷ്ണു, ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് ആദിത്യാദി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നറിഞ്ഞ് അങ്ങനെ ഉപാസിക്കുന്നു. ആ ഒരു ഉപാസനയും ശാസ്ത്രസമ്മതമാണ്. ഈശ്വരനെ ഏകനായി ഉപാസിക്കാവുന്നില്ല, നാനാരൂപനായി ഉപാസിക്കാം. അതാണ് അടുത്ത് പറയുന്നത് കേജിത് ബൗദ്ധാവസ്ഥിത ഏവ ഭഗവാൻ സർവതോമുഖോ വിശ്വതോമുഖോ വിശ്വരൂപ ഇതി തം വിശ്വതോമുഖം സർവതോമുഖം ബൗദ്ധ ബഹുപ്രകാരേണ ഉപാസന. ഒരു ഈശ്വരനെ തന്നെ വിശ്വതോമുഖനായി സർവഭാവങ്ങളിൽ ഉപാസിക്കുന്നു. സർവഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ജഗതാകാരമാണ്, ജഗത് രൂപത്തിൽ ഉപാസിക്കുന്നു. അതുപോലെ ജഗത് ശരീരോ അവതിഷ്ഠത, വിചിത്രമായിരിക്കുന്ന ജഗത്, ഈ ജഗത്തായ ശരീരത്തെ സ്വീകരിച്ചു നിൽക്കുന്നവനാണ് ഈശ്വരൻ. ഈശ്വരന്റെ ശരീരമാണ് ഈ ജഗത്ത്. ഈ ജഗത്ത് ഈശ്വരന്റെ ഭാഗങ്ങളാണ് എന്ന് കരുതി ജഗത്തിനെ ഉപാസിക്കുന്നു. പക്ഷെ ജഗത്തായിട്ടല്ല, ഈശ്വരനായിട്ട്. അതാണ് വിശ്വതോമുഖ ഉപാസന. രാമാനുജാചാര്യർ അങ്ങനെയാ പറയുന്നത്. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് ഈശ്വരന്റെ ജഗത്താണ്. ഈശ്വരൻ ചിത് അചിത് രൂപനാണ്, ചിദ്രൂപനായിട്ടും അചിദ്രൂപനായിട്ടും ഇരിക്കുന്നു. അചിദ്രൂപനായിരിക്കുക എന്ന് വെച്ചാൽ ജഗത് രൂപത്തിലിരിക്കുക. ഈശ്വര സ്വരൂപത്തെ നിർവചിക്കുന്നത് വിശിഷ്ടാദ്വൈതത്തിൽ അങ്ങനെയാണ്, ചിതചിത് രൂപം. ജഗത് ശരീരം ആണ്. അപ്പൊ ജഗത്തിനെ ഈശ്വരനായിട്ട് ഉപാസിക്കുന്നു. അതാണ് വിശ്വതോമുഖ ഉപാസന. അദ്വൈതികൾക്കും ഇത് സമ്മതം. അദ്വൈത സിദ്ധാന്തത്തിനും പറയുന്നത് എന്താണോ, ഈ പ്രപഞ്ചം അത് ബ്രഹ്മം തന്നെ എന്ന് പറയും. വിശിഷ്ടാദ്വൈതത്തിൽ പറയുന്നത് അജിത് ജഡം, അത് ചിത്ത് തന്നെ, അല്ലെങ്കിൽ രണ്ടും കൂടി കൂടിച്ചേർന്ന് ദ്വിരൂപത്തിലിരിക്കുകയാണ്, വിശിഷ്ട രൂപത്തിലിരിക്കുകയാണ് എന്ന് പറയുന്നു. അദ്വൈതി പറയുന്നത് എന്താണോ, ഈ ജഗത്ത് പരമാർത്ഥത്തിൽ ബ്രഹ്മം തന്നെ. അപ്പൊ രണ്ട് പക്ഷത്തിലും വിശ്വതോമുഖ ഉപാസന സ്വീകാര്യമാണ്. ജഗത്തിനെ ഈശ്വരനായി കൊണ്ട് ഉപാസിക്കുക, ഈ നാനാത്വത്തെ എല്ലാം ഉപാസിക്കും, പക്ഷെ ആ നാനാത്വത്തെ നാനാത്വമായി കണ്ടിട്ടല്ല. അതുകൊണ്ടിവിടെ പറയുന്നുണ്ട് എന്താണ്, ഹൃദയേശയം പ്രതിമാതിരൂപം വാ ആണ് ഈ പ്രതിമാ ഉപാസനയും മറ്റും. ഹൃദയത്തിൽ ശയിക്കുന്നവനായി ഈശ്വരനെ കാണുന്നു. അപ്പൊ തന്റെ ഹൃദയത്തിലുള്ള സർവപ്രാണികളുടെയും ഹൃദയത്തിൽ ശയിക്കുന്നവനായിട്ട്. അതേസമയം ഈശ്വരൻ ഈശ്വരോമുഖനായിരിക്കുന്നുണ്ട്, പ്രതിമാതി രൂപത്തിൽ ഈശ്വരനെ കാണുന്നു, ഉപാസിക്കുന്നു. ഗുരുവായൂരപ്പനായും അയ്യപ്പനായും ഒക്കെ ഉപാസിക്കുന്നതിന് ഇതാണ് പ്രമാണം. ഇവിടെ പ്രതിമയെ തന്നെ ഈശ്വരനായിട്ട് കാണുന്നു. പ്രതിമ ഉപാസിക്കുന്നവൻ എന്താണോ, പ്രതിമയിലൂടെ ഈശ്വരനെ കാണുകയല്ല ചെയ്യുന്നത്, അത് ആ തത്വത്തെ അറിയുന്നവർ മാത്രമേ. ഭൂരിപക്ഷം പേരും എന്താണോ, ആ പ്രതിമയെ തന്നെ ഈശ്വരനായി കാണുന്നു. അതാണ് ഗുരുവായൂർ പോയി ക്ഷേത്രം തുറന്ന് ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന മൂർത്തിയെ തൊഴുന്നത്. എന്തുകൊണ്ട്? ആ പ്രതിമയാണ് അയാളെ സംബന്ധിച്ച് ആ പ്രതിമയിലൂടെ വേറെ ഈശ്വരനെ കാണുന്നില്ല. അങ്ങനെ കാണുന്നതിനുള്ള കഴിവില്ലാത്ത സാധാരണ മനുഷ്യർ, അങ്ങനെ കാണുന്നതിന് കഴിവുള്ളവന് തന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് തന്നെ ഈശ്വരനെന്ന് പറഞ്ഞ് ഉപാസിക്കാം, പ്രതിമയുടെ മുമ്പിൽ പോകണമെന്നില്ല. പക്ഷെ സാധാരണ ഒരുവനതിന് കഴിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവൻ പ്രതിമാരൂപത്തിൽ ഉപാസിക്കും. അത് ഈ വിശുദ്ധോ മുഖ ഉപാസന എന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. അതാണ് ഈശ്വരനെ പശുവായി പക്ഷിയായി വൃക്ഷങ്ങളായി പർവ്വതങ്ങളായൊക്കെ ഉപാസിക്കുന്നു, കൈലാസം ഹിമാലയം അതിനെ ഈശ്വരനായി ഉപാസിക്കുന്നു, ഗംഗയെ ഈശ്വരനായി ഉപാസിക്കുന്നു, വൃക്ഷങ്ങൾ ആൽവൃക്ഷത്തെ ഉപാസിക്കുന്നു, അതുപോലെ പല വൃക്ഷങ്ങളും ഉപാസിക്കുന്നു, മൃഗങ്ങൾ ഉപാസിക്കുന്നു, കുരങ്ങിന് ഹനുമാൻ ഉപാസിക്കുന്നു, പക്ഷി പരന്തിന ഗരുഡൻ അങ്ങനെ ഉപാസിക്കുന്നു. ഇതെല്ലാം വിശുദ്ധമുഖ ഉപാസനയാണ്. അപ്പൊ ഇത് പ്രാകൃതമാണോ അസംസ്കൃതമാണോ എന്ന് ചില കൂട്ടർ പറയും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത് ശാസ്ത്രസമ്മതം തന്നെ. കാരണം ഈശ്വരൻ ജഗത് രൂപത്തിലിരിക്കുന്നതുകൊണ്ട് ഏത് രൂപത്തിലും കണ്ട് ഉപാസിക്കാം. അങ്ങനെ ഉപാസിക്കുന്നതിന് അത് ശാസ്ത്രവിരുദ്ധമല്ല, സമ്മതമാണ്. അങ്ങനെയും ഉപാസനയുണ്ട് എന്ന് അംഗീകരിക്കുകയാണ്. അപ്പോ ചിലർ പറയും എന്താണോ വിഗ്രഹാരാധന അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളെ ആരാധിക്കുന്നത് അതെല്ലാം ഏകദൈവ വിശ്വാസത്തിന് ഏക ദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്, ഏകദൈവത്തെ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠം, മറ്റത് നികഷ്ടമാണെന്നെല്ലാം പറയും. പക്ഷെ ഇവിടെ ഗീതി പറയുന്നത് അങ്ങനെയല്ല, ഈശ്വരന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നു, ഈശ്വരനെ ഏകനായി ആരാധിക്കാമെന്ന് പറയുന്നു. പക്ഷെ അതേസമയം പല ഭാഗങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് എന്താണോ, ഈശ്വരനെ ഏത് ഭാവത്തിനും ആരാധിക്കാം. പ്രപഞ്ചത്തിന് ഏത് രൂപത്തിനും ഏത് ഭാവത്തിനും ഈശ്വരനെ ആരാധിക്കാം. അത് ഒന്ന് ശ്രേഷ്ഠം, ഏകമായി ആരാധിക്കുന്ന ശ്രേഷ്ഠം, പലതായി ആരാധിക്കുന്നത് തെറ്റാണ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ ജഗത് ശരീരനാണ്. ജഗത് ശരീരനായിരിക്കുമ്പോൾ ആ ഏത് രൂപത്തിലും ആരാധിക്കും. അത് മാത്രമല്ല, സാമാന്യ മനുഷ്യർക്ക് ആരാധിക്കുന്നത് ആ രീതിയിലേ പറ്റത്തുള്ളൂ, ഒരവലംബമില്ലാതെ ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏകദൈവ വിശ്വാസികളും ബാഹ്യമായ എന്തെങ്കിലും രൂപത്തെ സ്വീകരിച്ചിട്ടാണ് ഏകദൈവത്തെ ആരാധിക്കുന്നത്, ബാഹ്യമായ രൂപത്തെ സ്വീകരിക്കാതെ ഏകദൈവത്തെ ആരാധിക്കുന്ന ആർക്ക സാധ്യമല്ല. എന്തെങ്കിലും ഒരു പ്രതീകത്തെ സ്വീകരിക്കാതെ ഒരു ആരാധനാ സമ്പ്രദായവും ഒരു മതത്തിലും ഉണ്ടായിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? എല്ലാ പ്രതീകങ്ങളും അംഗീകരിക്കുന്നു. എന്ന പ്രതീകം എന്ന് പ്രത്യേകിച്ച് നിർബന്ധം പിടിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്ന ഈശ്വരന് വിശുദ്ധോമുഖനായി ആരാധിക്കാം. അങ്ങനെ ചെയ്യുന്നു, അതിൽ ദോഷമില്ല എന്നാണ്. അന്യ മറ്റു ചിലർ മാം എന്നെ ജ്ഞാനയജ്ഞേന ഏജന്ത ഉപാസത, ജ്ഞാനയജ്ഞം കൊണ്ട് ഉപാസിക്കുന്നു, ജ്ഞാനയജ്ഞമാകുന്ന യജ്ഞത്തിലൂടെ ഉപാസിക്കുന്നു. അന്യ മറ്റു ചിലരാണെങ്കിലോ ഏകത്വേന ഏകനായി ഉപാസിക്കുന്നു. അന്യ മറ്റുള്ളവരാണെങ്കിലോ പൃഥക്വേന വെവ്വേറെയായിട്ട് ഉപാസിക്കുന്നു. ബഹുധാ വിശ്വതോമുഖം അന്യ മറ്റു ചിലരാണെങ്കിലോ നാനാരൂപത്തിൽ ഉപാസിക്കുന്നു, ജഗത് രൂപത്തിൽ ഉപാസിക്കുന്നു, കാണുന്നതെല്ലാമായിട്ട് ഉപാസിക്കുന്നു. ഇങ്ങനെ നാനാ തരത്തിൽ ഈശ്വരാരാധന നിലനിൽക്കുന്നു. എല്ലാം എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത് എന്ന് ബഹുധാമിശ്വതോമുഖം അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹം അഹം ഔഷധം മന്ത്രോഹം അഹമേ വാജ്യം അഹം അഗ്നിരഹം ഹുതം യദി ബഹുഭിഃ പ്രകാരൈഃ ഉപാസതേ കഥം ത്വാമേവ ഉപാസതേ. നേരത്തെ പറഞ്ഞു, ഏത് രൂപത്തിൽ ഉപാസിച്ചാലും ഉപാസന എന്നിൽ തന്നെയാണ് എത്തുന്നത്. ഏത് രൂപത്തിൽ ഉപാസിക്കും? ഉപാസ്യനായിരിക്കുന്ന ദേവൻ ഒന്ന് തന്നെ, ഒരിടത്ത് തന്നെ എത്തിച്ചേരുന്നു, ഈശ്വരനിൽ തന്നെ എത്തിച്ചേരുന്നു. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? രണ്ടു തരത്തിലാണ് ഇവിടെ തത്വത്തെ ഉപദേശിക്കുന്നത്. ഒന്ന് തത്വത്തെ പ്രതിപാദിക്കുന്നു, തുടങ്ങുന്ന അങ്ങനെയാണ്, മാത്ര സ്പർശാസ്തപൗന്ദേയ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്താണോ, എന്താണ് പരമാർത്ഥം, ആ പരമാർത്ഥത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങൾ എന്താണ്, ആ രീതിയിൽ ഒരു ഉപദേശം. ഇത് സാധാരണ ഗുരുക്കന്മാരെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്ന രീതി. ഇതൊന്ന് വ്യത്യസ്തമായ രീതിയുടെ ഗീതയിൽ കാണാം. വ്യത്യസ്തമായ രീതി എന്ന് പറയുമ്പോൾ, ഇവിടെ ഗീത ഉപദേശിക്കുന്നത് ഒരു സാധാരണ ഗുരുവല്ല, ഒരു തത്വജ്ഞാനിയല്ല, ഒരു കേവലനായ യോഗിയല്ല, മറിച്ചൊരു അവതാര പുരുഷനാണ്. അതുകൊണ്ട് ചില സമയത്ത് മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് പരംഭാവം, അജാന തന്റെ പരംഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഉപദേശിക്കും. ഉപദേശിക്കുന്നവൻ ആരാണെന്നുകൂടി ശ്രോതാവിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉപദേശിക്കും. ഒരു സാധാരണ ഒരു ഉപദേഷ്ടാവല്ല, അതായത് ആത്മനിഷ്ഠമായി ഉപദേശിക്കുന്നു. അങ്ങനെ വെളിപ്പെടുത്തുന്ന എന്തിനു വേണ്ടി? കാരണം തന്നെ തന്നെ പ്രത്യക്ഷമായിക്കൊണ്ട്, ഈശ്വരനെ തന്നെ പ്രത്യക്ഷമായിക്കൊണ്ട് വെളിപ്പെടുത്തുന്നു. ഉപദേശിക്കുന്നവന്റെ തന്നെ സർവാത്മഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഉപദേശിക്കുന്നു. അത് വളരെ അപൂർവവും ദുർലഭവുമാണ്. ശ്രോതാവിന് ദൃഢമായ ശ്രദ്ധയും ദൃഢമായ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനും എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒടുവിൽ പറയുന്ന പോലെ എന്താണ്, താൻ യോഗാവിഷ്ടനായി ഉപദേശിക്കുന്ന സാധാരണ ഒരു ഉപദേശമല്ല ഗീത ഉപദേശം. അത് പ്രകടമാകുന്ന ഇതുപോലെയുള്ള ചില ഭാഗങ്ങളിലാണ്. അതിലൊരു ഭാഗമാണ് ഇത്. അഹം ക്രതുഹു, ഞാൻ തന്നെയാണ് ക്രതുവായിരിക്കുന്നത്, യജ്ഞമായിരിക്കുന്നത്. അടുത്ത് പറയും അഹം യജ്ഞ, ഞാൻ തന്നെയാണ് യജ്ഞമായിരിക്കുന്നതെന്ന് പറയും. ഈശ്വരൻ സർവഭാവത്തിലിരിക്കുന്നു. നേരത്തെ പറഞ്ഞു എന്താണ്, ജഗത് രൂപനായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ പ്രത്യേകിച്ച് ഞാൻ കർത്തുവാണ്, ഞാൻ യജ്ഞമാണ് എന്നെല്ലാം പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിനു വേണ്ടി കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ഉപദേശിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉപദേശങ്ങളെല്ലാം കേൾക്കാൻ സാധ്യതയുള്ള മനുഷ്യൻ അവരുടെ മുഖ്യമായ പ്രവൃത്തിയായിരുന്നു ഈ യജ്ഞങ്ങൾ. ക്രതവും യജ്ഞവുമെല്ലാം അവർ വ്യാപരിച്ചിരുന്ന ഒരു മേഖല ഇതായിരുന്നു. മറ്റ് പ്രവർത്തന മണ്ഡലങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് അന്നത്തെ സമൂഹത്തിന് പരിചയമുള്ള എന്തോ അത് അതിലൂടെ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ തന്നെയാണ് ആ രൂപത്തിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല, അവര് വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ചും ത്രൈവർണികന്മാർ, ത്രൈവർണികരെ സംബന്ധിച്ച് അവരാണെന്ന് ഇതിനെല്ലാം അധികാരിയായിരിക്കുന്നത്. ഇത് കേൾക്കാൻ അവസരം ഉണ്ടാകുന്നവർക്കാണ്. സമൂഹത്തിലെ വരേണ്യ വർഗം അവരെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു കഴിഞ്ഞാൽ ഉപനയനം ചെയ്യുക, വേദമധ്യയനം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക, അതാണ് മുഖ്യം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഉപജീവന മാർഗം തന്നെ മുഖ്യമായിട്ട് ഇതാണ് ഒരു ഭാഗം. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതവുമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ടിരുന്ന ഒന്നാണ് യജ്ഞങ്ങൾ ആ കാലഘട്ടത്തിൽ. യജ്ഞത്തിലൂടെയാണ് സർവവും ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് അന്നത്തെ ശ്രോതാക്കൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വിഷയമായതുകൊണ്ട്, അങ്ങനെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പറയുകയാണ്, ഞാൻ അതാണ്. അപ്പൊ ആ യജ്ഞത്തെ അനുഷ്ഠിക്കുക, ആ യജ്ഞാനുഷ്ഠാനത്തിലൂടെ പരലോകപ്രാപ്തി. ആ പരലോകപ്രാപ്തിയാണ് മോക്ഷം. പരലോകപ്രാപ്തി എന്ന് പറയുമ്പോൾ സ്വർഗപ്രാപ്തി, അതാണ് മോക്ഷം എന്നൊക്കെയാണെന്ന് ബഹുഭൂരിപക്ഷവും ധരിച്ചിരുന്നത്. ഇന്നത്തെ പോലെ അമ്പലങ്ങളോ പൂജയൊന്നും അന്നുണ്ടായിരുന്നില്ല. അപൂർവമായിരുന്നു, മറിച്ച് യജ്ഞമായിരുന്നു മുഖ്യമായി അനുഷ്ഠിച്ചിരുന്നത്, ഈശ്വര ആരാധന യജ്ഞത്തിലൂടെ. അതുകൊണ്ട് അന്ന് കേൾക്കുന്നവർക്ക് ഏറ്റവും പരിചയമുള്ള ഒന്ന്, അന്ന് മുഖ്യമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്ക് ആദ്യം അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ തന്നെയാണ് ക്രതുവായിരിക്കുന്നത്. അഹം യജ്ഞ, ഞാൻ തന്നെയാണ് യജ്ഞം. അഹം ക്രതു പറയുന്നത് ശ്രൗത കർമ്മഭേദ, അഹം വൈദികമായ കർമ്മഭേദം. വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക കർമ്മം. ക്രതുവിനെ കുറിച്ച് സാധാരണ പറയുന്നത് സോമം ഉപയോഗിക്കുന്ന യജ്ഞങ്ങൾ, അതിനാണ് ക്രതു എന്ന് പറയുന്നത്. അഗ്നിഷ്ഠോമവും മറ്റും ഒരു പ്രത്യേക യജ്ഞങ്ങളെ പലതായി പൂർവ്വമീമാംസയിൽ തിരിച്ചിട്ടുണ്ട്. അതിലൊരു വിഭാഗത്തിൽ സോമരസം മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നു ഹവിസായിട്ട്. അതുകൊണ്ട് തന്നെ ക്രതു എന്ന് പറയുന്നു അഹം യജ്ഞ. മറിച്ച് നെയ്യും മറ്റും ഉപയോഗിക്കുന്നു ഹവിസായിട്ട്, അതിനെ യജ്ഞം എന്ന് പറയുന്നു. അത് വൈദികന്മാർ വിഭജിക്കുന്നതാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് സ്മാർത്ത സ്മാർത്ഥകർമ്മങ്ങളെല്ലാം അഗ്നിഹോത്രവും മറ്റും യജ്ഞങ്ങളാണ്. ഇന്ന് യജ്ഞമാണ് ഞാനെന്ന് പറയുമ്പോൾ നമുക്കതിനൊരു അസ്വാഭാവികത തോന്നും. കാരണം ഈശ്വരൻ സർവാത്മകനാണെങ്കിൽ നമുക്ക് അപൂർവമായി തോന്നുന്ന ഒരു യജ്ഞം അതിനെടുത്തിട്ട് ഞാൻ അതാണെന്ന് പറയേണ്ടതിന്റെ ആവശ്യം എന്താണ്? പക്ഷെ അന്നിത് കേൾക്കുന്നവർക്ക് അത് തോന്നത്തില്ല. കാരണം അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ യജ്ഞത്തെ ഞാനായി കണ്ടനുഷ്ഠിക്കണം. ആ തത്വമാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി. അവിടെ പറയുന്നു അത് തന്നെയാണ്, കിഞ്ചസ്വധ അന്നം അഹം പിതൃഭ്യോ യദ്യേതി. പിതൃക്കളെ ഉദ്ദേശിച്ച് സമർപ്പിക്കുന്ന അന്നം അത് ഞാൻ തന്നെയാണ്. പിതൃക്കളെ ഉദ്ദേശിച്ച് സമർപ്പിക്കുമ്പോൾ പറയുന്ന മന്ത്രമാണ് സ്വധ. അഗ്നി ഉദ്ദേശിച്ച് പറയുമ്പോൾ സ്വാഹ എന്ന് പറയുന്ന പോലെ പിതൃക്കളെ ഉദ്ദേശിച്ച് പറയുമ്പോൾ സ്വധ എന്ന് പറയുന്നു. അഗ്നി സ്വാഹ എന്ന് പറയുന്ന പോലെ തന്നെ പിത്രേ സ്വധ പിതൃക്കൾക്കായിട്ട് പിതൃഭ്യ സ്വധ എന്ന് പറയുന്നു. പിതൃക്കളെന്ന് പറയുമ്പം നമ്മൾ സാധന ധരിക്കുന്ന പോലെ മരിച്ചുപോയ ആൾക്കാരെന്നുള്ള അർത്ഥത്തിലല്ല. ദേവലോകം എന്ന് പറയുന്ന പോലെ ദേവലോകം, ഗന്ധർവലോകം, യക്ഷന്മാരുടെ ലോകം, കിന്നരന്മാരുടെ ലോകം എന്നെല്ലാം പറയുന്ന പോലെ തന്നെ പിതൃദേവന്മാരുണ്ട്. ആ പിതൃദേവന്മാരുടെ ലോകത്ത് കഴിയുന്നവരാണ് പിതൃക്കൾ. അത് മരിച്ചിരുന്നവര് ആയിത്തീരുന്ന സ്ഥിരം അവിടെ ഉണ്ടായിരിക്കുന്ന ദേവന്മാരാണ് ഇന്ദ്രനെയും പോലെയുള്ള ദേവന്മാർ. ആ പിതൃദേവതകളെ ഉദ്ദേശിച്ച് ഹവിസർപ്പിക്കുന്നു. അപ്പോ ഉപയോഗിക്കുന്ന മന്ത്രമാണ് സ്വധ. മരിച്ചു പോകുന്നവരെയും പിതൃക്കളെന്ന് പറയും, പക്ഷെ പിതൃയാഗങ്ങളിലും മറ്റും പിതൃക്കളെന്ന് പറയുന്നത് പിതൃദേവതകളെ ഉദ്ദേശിച്ചിട്ടാണ്. അവർക്ക് അർപ്പിക്കുന്ന അന്നം മന്ത്രം അതെല്ലാം ഞാൻ തന്നെയാണ്. ഇതും അന്നത്തെ മുഖ്യമായ കർമ്മങ്ങളാണ്. അഹം ഔഷധം സർവപ്രാണിഭർ യദ്യതേ തത് ഔഷധ ശബ്ദവാച്യം ഗൃഹീയവാദി സാധാരണ. എല്ലാ കർമ്മങ്ങൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, അത്യാവശ്യം വേണ്ട ഒന്നാണ് വ്രീഹീം യവും, നെല്ലും അന്നത്തെ കാലത്ത് യവവും. അതിനാണ് ഇവിടെ ഔഷധം എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞത്. സർവപ്രാണിഭർ യദ്യതേ, പ്രാണികളെല്ലാം ഭക്ഷിക്കുന്നത് തത് ഔഷധ ശബ്ദവാച്യം. അതാണ് ഔഷധം എന്നുള്ള ശബ്ദം കൊണ്ട് ഇവിടെ ഗ്രഹിക്കേണ്ടത്. ഗ്രഹി യവം അങ്ങനെയുള്ള ഏത് ധാന്യങ്ങളെയും എടുക്കാം. പക്ഷെ ഔഷധം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമല്ലല്ലോ പ്രസിദ്ധമായിട്ടുള്ളത്. ഔഷധം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മരുന്നെന്ന് പറയും. ഇനി ഇവിടെ ഔഷധത്തിന് അങ്ങനെ അന്നം എന്നർത്ഥം പറഞ്ഞു സംശയം ഉണ്ടാകാം. അതിനും വീണ്ടും ഭാഷകാര സമാധാനം പറയുന്നു, അഥവാ സ്വധായതി സർവപ്രാണി സാധാരണ അന്നം ഔഷധം ഇതി വ്യാധിവശമാർത്ഥം ഭേഷജം. ഔഷധം എന്നുള്ളത് കൊണ്ട് ഔഷധം ഒന്ന് തന്നെ എടുത്തോളൂ. കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അന്നത്തെക്കുറിച്ച്. സാധാരണ മനുഷ്യൻ അന്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കും. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ വ്യാധികളെ കുറിച്ചായി. വ്യാധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഔഷധത്തെക്കുറിച്ചുള്ള ചിന്ത വരും. അതുകൊണ്ട് ഔഷധം എന്ന് പറയുന്നതും മനുഷ്യന്റെ ചിന്തയുടെ മുഖ്യമായൊരു വിഷയമാണ്, തന്റെ ശരീരത്തെ സംബന്ധിച്ചായതുകൊണ്ട്. അതുകൊണ്ട് ഔഷധ ശബ്ദത്തിന് ഔഷധം എന്നുള്ള അർത്ഥം തന്നെ എടുക്കാം. സ്വധ എന്നുള്ളതുകൊണ്ട് അതിനെ അന്നമൊന്നും അർത്ഥം എടുക്കുന്നതിന് ദോഷമില്ല. ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നതിന് പ്രമാണങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നു. മ മന്ത്രോഹം അടുത്ത് പറയുന്നു. ഏന പിതൃഭ്യോ ദേവത ഹവിർദീയതേ, മന്ത്രവും ഞാൻ തന്നെയാണ്. പിതൃകളെയും ദേവതകളെയും ഉദ്ദേശിച്ച് ഹവിസർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ. അഹമേവാജ്യം, ഞാൻ തന്നെയാണ് ആജ്യമായിരിക്കുന്നത്, ഹവിസ്സായിരിക്കുന്നത്. കർമ്മത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ച് പറയുകയാണ്. കർമ്മം എന്ന് പറയുമ്പോൾ അന്നത്തെ മുഖ്യമായ കർമ്മം, ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങൾ, അതിൽ ഹവിസ്സായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. അഹമഗ്നി യസ്മിൻ ഹൂയതേ ഹവിഹി സ്വഗ്നിരഹമേവ, അഗ്നിയാണെന്ന് മുഖ്യം. അഗ്നിയാണ് കർമ്മത്തിന്റെ ആധാരം, അഗ്നിയിലാണ് സർവം സമർപ്പിക്കുന്നത്. അഗ്നി കൂടെ ചേരുമ്പോഴാണ് കർമ്മങ്ങൾ പൂർത്തിയാകുന്നത്. കർമ്മമെന്ന് പറഞ്ഞാൽ തന്നെ വൈദികവും സ്മാർത്ഥവുമായ കർമ്മങ്ങളാണ് അന്നത്തെ ജനങ്ങൾക്ക്. അതുകൊണ്ട് ആ കർമ്മത്തിന്റെ ഓരോ ഭാഗങ്ങളെയും എടുത്ത് പറയുന്നു. അതിന്റെ കൂട്ടത്തിൽ അഗ്നിയും പറയുന്നു, അതും ഞാൻ തന്നെയാണ്. അഹംഭൂതം ഹവനകർമ്മം. ഇനി അവസാനമായി അഹവനക്രിയ, ഈ ഇവയെല്ലാം കൂടി ചേർന്ന് ഒരു ഹോതാവ് അല്ലെങ്കിൽ ഒരു യാജ്ഞികൻ വൃത്തിക്ക് ഇവരെല്ലാം കൂടി ചേർന്ന് അനുഷ്ഠിക്കുന്ന അഹവനക്രിയ എന്ന് പറയുന്ന അഹവനകർമ്മം, അത് ഞാൻ തന്നെയാണ്. ഞാൻ സർവവുമാണ് എന്ന് പറയുമ്പോൾ അവൻ ധരിക്കുന്നതിൽ നിന്നും കൂടുതൽ വ്യക്തമായിട്ട് അവൻ മുഖ്യമായി എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചും ഈശ്വര ഉപാസനയ്ക്ക്. അന്ന് യജ്ഞങ്ങളെ ഉപയോഗിച്ചിരുന്നത് ദേവത ഉപാസന. നേരത്തെ പറഞ്ഞല്ലോ പ്രസക്തന പല ഭാവങ്ങളിൽ ഉപാസിക്കും. യാഗങ്ങളിൽ ആണന്നത്തെ ഉപാസന. ആ ഉപാസനകളിൽ ഇന്ദ്രാദി ദേവതകൾ ഉപാസിക്കുന്നു. ഉപാസനയിലൂടെ ഇന്ദ്രാദി ദേവതകളെ പ്രാപിക്കാം എന്നാണ് കരുതുന്നത്, അല്ലെങ്കിൽ ആ ഇന്ദ്രാദി ദേവതാ ലോകത്തെ പ്രാപിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനോടാണ് പറയുന്നത്, അതിലെ ഓരോ അംശവും അത് ഞാൻ തന്നെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ആ തത്വത്തെ പറയുന്നു എന്ന് പറയുമ്പോൾ ഈ ഉപാസനകളിലൂടെ ഇവൻ പ്രാപിക്കേണ്ട ലോകമല്ല, പ്രാപിക്കേണ്ട ദേവതകൾ അത് മാത്രമല്ല, അവൻ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളും അനുഷ്ഠാനത്തിന്റെ ഓരോ അംശവും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, താനെന്ന് പറയുമ്പോൾ അത് ഈശ്വരനാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇതെല്ലാം ഈശ്വരമാണ് അല്ലെങ്കിൽ ഇതെല്ലാം ബ്രഹ്മമാണ്, സർവം ഖല്വിതം ബ്രഹ്മ, ആ തരത്തിലുള്ള ഉപദേശിക്കുന്നു. സാധാരണ ഗുരുക്കന്മാർക്കെല്ലാം അങ്ങനെ ഉപദേശിക്കാൻ പറ്റും, ഇതെല്ലാം ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ ഇതെല്ലാം ബ്രഹ്മമയമാണ് അങ്ങനെ ഉപദേശിക്കും. പക്ഷെ ഇവിടുത്തെ ഉപദേഷ്ടാവ് അങ്ങനെയല്ല ഉപദേശിക്കുന്നത്, എന്താണോ ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ അത് ഈശ്വരന് അല്ലെങ്കിൽ ഈശ്വരഭാവത്തിൽ നിൽക്കുന്ന ഒരാൾക്കേ പറയാൻ പറ്റും. കാരണം പറയുന്ന ആൾ മനുഷ്യനാണ്, മനുഷ്യൻ പറയുന്നു ഞാൻ ഈശ്വരനാണെന്ന്. അവിടെയാണ് അവതാര തത്വത്തെ വെളിപ്പെടുത്തുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ ഇനിയും ആവർത്തിച്ച് പല ഭാഗങ്ങളിലും വരും. ഇതെല്ലാം ഞാൻ തന്നെയാണ്, ഈ അനുഷ്ഠാനവും ഞാൻ, ഈ അനുഷ്ഠാനത്തിലൂടെ പ്രാപിക്കുന്നതും ഞാൻ തന്നെ എന്നിങ്ങനെ തന്റെ സർവാത്മഭാവത്തെ വെളിപ്പെടുത്തുന്നു. അഹം ക്രതുഹു, ഞാൻ ക്രതുവാണ്. അഹം യജ്ഞ, ഞാൻ യജ്ഞമാണ്. അഹം സ്വധ, ഞാൻ സ്വധയാണ്, അന്നമാണ്. അഹം ഔഷധം, ഞാൻ ഔഷധമാണ്. അഹം മന്ത്ര, ഞാൻ മന്ത്രമാണ്. അഹമേവ അജ്യം, ഞാൻ തന്നെയാണ് ആദ്യമായിരിക്കുന്നത്, ഹബിസ്സായിരിക്കുന്നത്. അഹം അഗ്നി, ഞാൻ തന്നെയാണ് അഗ്നിയായിരിക്കുന്നത്. അഹം ഹുതം, ഞാൻ തന്നെയാണ് ഹവനക്രിയയായിരിക്കുന്നത്. ഒരു ഉപദേഷ്ടാവ് ഒരു ഗുരു എന്നുള്ള ഒരു ഭാവത്തിൽ നിന്നും ഒന്നുകൂടി ഉയർന്ന് തന്റെ ഈശ്വരഭാവത്തിൽ നിന്നുകൊണ്ട് ഇവിടെ അതിനെ വെളിപ്പെടുത്തുകയാണ് ഈ ഇനി വരുന്ന ഭാഗങ്ങളിലെല്ലാം. അഹം ക്രതുരഹം യജ്ഞ സ്വഹമഹം ഔഷധം മന്ത്രോഹം അഹമേ വാജ്യം അഹം അഗ്നിരഹം ഹുതം. ഗീതയുടെ ഒരു വ്യാഖ്യാതാവ് ഒരിടത്ത് പറഞ്ഞു, ഇത്തരം ഭാഗങ്ങളെല്ലാം ഗീതയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ അസംഗതമായിട്ട് തോന്നുന്നു. ഞാൻ യജ്ഞമാണ്, ഞാൻ അഗ്നിയാണ്, ഇതൊന്നും പറയുന്നതിന് പ്രത്യേകിച്ചൊരു പ്രസക്തി കാണുന്നില്ല. കാരണം ഈശ്വരന്റെ തത്വം എടുത്തു പറയുന്ന എന്താണ്? സർവ ഹൃദയങ്ങളിലും ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ആൾ തന്നെ പിന്നെ ഇവിടെ വന്നിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ എടുത്തിട്ട് അത് ഞാനാണെന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ട്. ഒരു വസ്തുവിനെ എടുത്ത് ഞാനാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ സർവമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിനെ പ്രത്യേകിച്ച് പറയണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം പറയേണ്ടതായി, ഇത് മാത്രം എന്തിനു പറയും? ഓരോ വസ്തുവിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഇത് ഞാനാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ അത് അനന്തമാണ്, തീരത്വമില്ല. ചില വസ്തുക്കളെ എടുത്തിട്ട് ഞാനെന്ന് പറയുമ്പോൾ അതിലൊരു അസാംഗത്യം ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഗീത കുറച്ചുകൂടെ മനോഹരമായിരുന്നു എന്നൊരു വ്യാഖ്യാത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ അന്നത്തെ ശ്രോതാക്കളെയും അന്നത്തെ മനുഷ്യൻ്റെ ചിന്തയും ഒന്നും കണക്കിലെടുക്കാതെയാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അടുത്ത് പറയുന്നു, അതേ ഭാവത്തിൽ തന്നെ പറയുന്നു, തന്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നു. അല്ല, കേവലം തത്വപ്രതിപാദനമല്ല. തത്വപ്രതിപാദത്തിനാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് സർവമായിരിക്കുന്നത്, അത് തത്വപ്രതിപാദനം. ഇവിടെ അതല്ല, ഇവിടെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നു. പിതാഹം അസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓങ്കാരം അർക്ഷാമ യജുരേവച കിഞ്ച പിതാ ജനയിത അഹമസ്യ ജഗതഃ. കിഞ്ച മാത്രമല്ല എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയുടെ ചെറിയൊരു ഭാഗമായിരിക്കുന്ന കർമ്മത്തെ എടുത്തിട്ട് അതിൻ്റെ ഓരോ ഒരു ഒന്ന് ഇത് ഞാനാണ്, അഗ്നി ഞാനാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഈശ്വരൻ എന്തെങ്കിലും ന്യൂനത വരുന്നു ധരിക്കേണ്ട. എല്ലാമായിരിക്കുന്ന ഒരാൾ ഇത് ഞാനാണെന്ന് പ്രത്യേകം എടുത്ത് പറയും, അതൊരു ന്യൂനതയല്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഞാൻ തന്നെയാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ജഗത, ഞാൻ ഈ ജഗത്തിന്റെ ഒരംശം മാത്രമല്ല, പിതാ ജഗത്തിന്റെ പിതാവായിരിക്കുന്ന ഞാനാണ്. മാതാ ജനയിത്രി മാതാവായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. കാരണം ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പുംവാചക ശബ്ദങ്ങളാണ്, പുല്ലിംഗ ശബ്ദങ്ങൾ. അതിന് പ്രധാനമായും കാരണം പഴയകാലത്ത് ഈ ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതെല്ലാം പുരുഷന്മാരാണ്, എഴുതിയിട്ടുള്ള പുരുഷന്മാരാണ്, ഉപദേശിക്കുന്നതും പുരുഷന്മാരാണ്. ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നു, അങ്ങനെ തിരിച്ചുപദേശിക്കുന്നതായിട്ട് നമ്മൾ കാണത്തില്ല. പാർവതി ചോദിക്കും, ശിവൻ ഉപദേശിക്കും. എഴുതിയിരിക്കുന്നതും പുരുഷന്മാരാണ്, വ്യാസനും മറ്റുമല്ല. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഒരു പുരുഷ മേധാവിത്വം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ പുരുഷനായിട്ടാണ് കാണുന്നത്. ഈശ്വരനെ സ്ത്രീയായിട്ട് കാണുന്നത് കുറവാണ്, പുരുഷനായിട്ടുള്ളതുകൊണ്ടാണ് മുഖ്യമായും വരുന്നത്. പിന്നെ ഈശ്വരന്റെ സ്ത്രീഭാവം വരുന്നത് പിൽക്കാലത്ത്, പൗരാണിക കാലഘട്ടത്തിൽ പിന്നീടാണ് വരുന്നത്, ചില പുരാണങ്ങളിലും മറ്റും. അത് വളരെ കുറവാണ്, കൂടുതലും പുരുഷഭാവത്തിലാണ് ഈശ്വരനെ കാണുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? മാത ജനയിത്രി, ജനയിതാവും ജനയിത്രിയുമായിരിക്കുന്ന ഞാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ തന്നെ തന്നെ മാതൃഭാവവും ആരോപിക്കുകയാണ്. പിതൃഭാവവും മാതൃഭാവവും ഒരിടത്ത് തന്നെ, അതും അപൂർവമാണ്. ധാത കർമ്മഫലസ്യ പ്രാണിഭ്യോ വിധാത, കർമ്മഫലത്തെ പ്രാണികൾക്ക് നൽകുന്നവനായ വിധാതാവായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പിതാമഹ പിതോ പിതാ, പിതാമഹനായിരിക്കുന്ന ധാതാവിന് സാധാരണ പിതാമഹൻ എന്ന് പറയാറുണ്ട്. ആ പിതാമഹനായിരിക്കുന്ന ധാതാവ് അത് ഞാൻ തന്നെയാണ്. പിതാമഹൻ എന്ന് വെച്ചാൽ പിതൃ പിത, അതായത് സൃഷ്ടി നമ്മളെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന പിതാവിനും പിതാവായിരിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് എന്ത്? ഓരോ ജീവനും ഈ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ പിതാവാണ്, ആ പിതാവിനെ സൃഷ്ടിച്ചവൻ പിതാമഹനായിരിക്കുന്നവൻ. ബ്രഹ്മാവിന്റെ പര്യായമാണ് പിതാമഹൻ ധാതാവ് എന്നെല്ലാം പറയും. സർവ സൃഷ്ടികർത്താക്കളുടെയും സൃഷ്ടികർത്താവ് ആയിരിക്കുന്നവൻ ഞാൻ തന്നെയാണ്. വേദ്യം വേദിതമ്യം, അറിയേണ്ടതായിരിക്കുന്ന സർവ്വവും ഞാൻ തന്നെ. പവിത്രം പാവനം, പവിത്രമായിരിക്കുന്നത് പാവനമായിരിക്കുന്നത് സർവ്വവും ഞാൻ തന്നെ. ഓങ്കാര ശ്രുതിയിൽ ഈശ്വരന്റെ വാചകമായി പറയുന്ന ഓങ്കാരവും ഞാൻ തന്നെ. ഋക്സാമയജുരേവജ, ഋക്സാമയജു രൂപത്തിലിരിക്കുന്ന മന്ത്രങ്ങളും ഞാൻ തന്നെയാണ്. അപ്പോൾ താൻ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നും ഉയർന്നു തന്റെ ഈശ്വരീയ ഭാവത്തിലേക്ക് വന്നിട്ട് ആ ശ്രോതാവിന് ശ്രോതാവിന്റെ മനസ്സിലേക്ക് എളുപ്പം വരാവുന്ന പ്രപഞ്ചഭാവങ്ങളിലെല്ലാം അതിലൂടെയെല്ലാം തന്നെ പ്രകടമാക്കുകയാണ്. അതാണ് അവതാര മഹാത്മ്യത്തെ പ്രകടമാക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ അർജുനൻ ശ്രോതാവായതുകൊണ്ട്, അല്ലെങ്കിൽ അർജുനനെ പോലെ ഉള്ള ഒരാൾ ശ്രോതാവായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്ത്? ഞാൻ ഋക്കാണ്, യജസ്സാണ്, സാമമാണെന്നൊക്കെ. നമ്മളെപ്പോലെയുള്ള ഒരാൾ ശ്രോതാവായിരുന്നെങ്കിൽ ഞാൻ ഇഡ്ഡലിയാണ്, ദോശയാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് മനസ്സിലാകുന്നത് ആ രീതി പറഞ്ഞു. ഇവിടെ അർജുനൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് അസംബന്ധമാണ്, അസാംഗത്യമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ആ പശ്ചാത്തലം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അഹം ഞാൻ അസ്യ ജഗത പിതാ, ഞാനീ ജഗത്തിന്റെ പിതാവാണ്. മാത മാതാവാണ്. പിതാമഹ ധാത പിതാമഹനായിരിക്കുന്ന ധാതാവാണ്. വേദ്യം അറിയേണ്ടവനായിരിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ അറിയേണ്ടതായിരിക്കുന്ന സർവവും ഞാനാണ്. പവിത്രം പാവനമായിരിക്കുന്ന സർവവും ഞാനാണ്. ഓങ്കാര പ്രണവമായിരിക്കുന്നത് ഞാനാണ്. ഒരു യജുസ്സാമമായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഇതെല്ലാം അർജുനന് അല്ലെങ്കിൽ അർജുനന്റെ നിലവാരത്തിലുള്ള ശ്രോതാക്കൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം താനാണെന്ന് പറയുന്നു. പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരഃ ഗതിർഭർത്താ പ്രഭു സാക്ഷി നിവാസശരണം സുഹൃത് പ്രഭവപ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം ഹിഞ്ച ഗതിഹി കർമ്മഫലം കർമ്മങ്ങളുടെ എല്ലാം ഫലം ഞാനാണ്. അത് ആധ്യാത്മികമായ ഭാവത്തിന് മനസ്സിന്റെ വളരെ ഒരു ഉയർന്ന തലത്തിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ സാധാരണമായ തലത്തിൽ നിന്നും മനസ്സിനൊരു മാറ്റം വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാത്ത പോലെ തോന്നും. ചിലപ്പോൾ പരസ്പരം ബന്ധമില്ലാതെയും പറയും. മത്ത് പിടിച്ചവർ സംസാരിക്കുന്നു, രണ്ടു കാര്യങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്താൻ കേൾക്കുന്നവർക്ക് കഴിയത്തില്ല. പക്ഷെ പറയുന്നവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബന്ധം കണ്ടുകൊണ്ടായിരിക്കും പറയുന്നത്. വെള്ളം കുടിച്ചിട്ടും മറ്റും വർത്തമാനം പറയുന്നവർ, കേൾക്കുന്നവർക്ക് ആ ബന്ധം പിടികിട്ടത്തില്ല. കാരണം അത് നോർമലല്ല. അതുകൊണ്ട് അതുപോലെ ഈശ്വരീയ ഭാവത്തിൽ തന്റെ ഭൗതികമായ നിലയെ വിട്ടിട്ട് തന്റേതായ ഭാവത്തിലേക്ക് പ്രവേശിച്ചിട്ട് പറയുകയാണ് ഇവിടെ ഉപദേശിക്കുന്നതാണ്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലുമുള്ള പരസ്പര ബന്ധം വെളിപ്പെടുത്തില്ല. വെളിപ്പെടും അർജുനെ പോലെയുള്ളവർ. പക്ഷെ സാധാരണക്കാർക്ക് എന്താ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? ചില വ്യാഖ്യാതാക്കൾ ഗീതയുടെ ഇവിടെ വ്യാഖ്യാനിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എതിർ ഭർത്ത പ്രഭു സാക്ഷി അപാത ഈ ഒരു ഉന്മത്ത ഭാവത്തിൽ പറയുന്ന സാധാരണ നിലയിൽ നിന്നുകൊണ്ട് പറയുന്ന ഇവയുടെ പരസ്പര ബന്ധം ശരിക്കും പറയുന്ന ആളാണ് ഗ്രഹിക്കാമെന്നുള്ളത് പോലെ ശ്രോതാവിന് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. അല്ലെങ്കിൽ കേൾക്കുന്നവൻ അത്രയും ഉത്തമനായിരിക്കും. അർജുനന് പോലും പല ഭാഗങ്ങളും പിടികിട്ടിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് സംശയം ചോദിക്കുന്നതും ഒടുവിൽ മറന്നുപോയി എന്ന് പറയുന്നു. അപ്പോൾ സാധാരണ ഒരാളിന് ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾക്ക് എന്തായാലും ഒന്നിനൊന്നോട് ചേർന്ന് എന്താണ് ഇതിനെ ഒന്നിനൊന്നോട് ബന്ധിപ്പിക്കുന്നത്, എങ്ങനെ ഒന്നിനൊന്നോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷെ ഉപദേഷ്ടാവിന്റെ മനസ്സിലുണ്ട്, ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം. അത് ഒരു അലൗകികമായ ഭാവത്തിൽ വരുന്ന ശബ്ദങ്ങളാണ്. അതുപോലെ നിഗതി കർമ്മഫലം ഞാൻ തന്നെയാണ്, ഭർത്ത പുഷ്ഠ നേരത്തെ പറഞ്ഞു എന്താണ് ധാത ധാതാവായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇവിടെ പറയുന്ന എന്താണ് ഭർത്ത പോഷിപ്പിക്കുന്നവൻ ഞാൻ തന്നെയാണ്, പുഷ്ഠ പോഷിപ്പിക്കുന്നവൻ. പോഷിപ്പിക്കുക എന്ന് വെച്ചാൽ ജഗത്തിനെ എല്ലാം പോഷിപ്പിച്ച് നിലനിർത്തുന്നത്. പ്രഭു സ്വാമി ഉടമസ്ഥൻ എന്നുള്ളർത്ഥം. സർവത്തിനും ഉടമയായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതെല്ലാം ഈശ്വരനെ സംബന്ധിച്ച് പരമാർത്ഥമാണ്. അത് പരമാർത്ഥമാണ്, അതെന്തിനും ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയണം. അത് മനഃപൂർവ്വം പറയുന്നതല്ല, പറഞ്ഞു പോകുന്നതാണ്. എന്നുവെച്ചാൽ തന്റെ ഭാവത്തെ താൻ അറിയാതെ തന്നെ തന്നിൽ നിന്നും ആ ഭാവം വെളിപ്പെട്ടു പോകുന്നതാണ്. ആ സമയത്ത് അർജുനന് അല്ലെങ്കിൽ ഒരു ശ്രോതാവിന് മനസ്സിലാകണം ഈ ഉപദേഷ്ടാവ് ഒരു സാധാരണ ഗുരുവല്ല. സാക്ഷി പ്രാണിനാം കൃതാകൃത സർവസാക്ഷിയായിരിക്കുന്നവൻ, കൃതവും ആകൃതവും പുണ്യവും പാപവും അവൻ ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും എല്ലാം സാക്ഷിയായിരിക്കുന്നവനാണ്. തിന്മ ചെയ്യുന്നവൻ വിചാരിക്കുന്നു ഇതാരും അറിയുന്നില്ല, പക്ഷെ ഞാൻ അറിയുന്നു. നിവാസം യസ്വിൻ പ്രാണിനോ നിവസന്തി, പ്രാണികളെല്ലാം അവരവരുടെ വാസസ്ഥലത്താണ് നിവസിക്കുന്നതെന്ന് കരുതുന്നു വീട്ടിൽ. പക്ഷെ ഇതങ്ങനെയല്ല, എല്ലാ പ്രാണികളുടെയും പരമമായ വാസസ്ഥാനം ഏതൊന്നിനെ ആശ്രയിച്ച് മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ. അത് ശരണം അർത്ഥാനാം മത് പ്രപന്നാനാം ആർത്തിഹര, ഞാൻ തന്നെയാണ് ശരണമായിരിക്കുന്നത്. ആർത്തന്മാര് ദുഃഖിതന്മാരായി മത് പ്രപന്നാന, ഈശ്വര പ്രപത്തിയെ കുറിച്ച് പറയുന്നു. ശ്രീവല്ലഭന്റെ ഗീതാവ്യാഖ്യാനമാണ് അതിൽ ഈ പ്രപത്തി. ഇതിനെ ആശ്രയിച്ചുകൊണ്ടാണ് മുഴുവൻ ഗീതയും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്നെ പ്രാപിക്കുന്നവൻ സാർണജ്യോതിക്കും, ഈശ്വരൻ സർവജ്ഞനാണ്, സർവം അറിയുന്നവനാണ്, സർവശക്തനാണ്. സർവവും അറിയുന്നവനായതുകൊണ്ട് ജീവന്റെ ദുഃഖങ്ങൾ അറിയാം, എന്റെ ദുഃഖം അറിയാം. സർവശക്തനായതുകൊണ്ട് എന്തിനേയും മാറ്റുന്നതിന് കഴിവുള്ളതുകൊണ്ട് എന്റെ ദുഃഖങ്ങൾ മാറ്റുന്നതിന് കഴിവുണ്ട്. ഞാനിതിന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. അർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളിനോട് നമ്മൾ പ്രത്യേകിച്ച് അർത്ഥിക്കേണ്ട കാര്യം. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? മത് പ്രപന്നാനാ ഈശ്വരത് പ്രപത്തി. ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തനാണെങ്കിലും ജീവന്റെ പ്രപത്തി അത് ജീവന്റെ കർത്തവ്യമായിരിക്കുന്നു. കാരണം ഈശ്വരൻ ജീവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ജീവന് ചില കർത്തവ്യങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തു. അതാണ് വല്ലഭാചാര്യർ പറയുന്നത്. ആ കർത്തവ്യത്തിൽ ഒന്നാണ് ഈ പ്രപത്തി എന്ന് പറയുന്നത്. അത് ഈശ്വരൻ അവന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ അവനെ നിരുപാധികമായി അവന്റെ മോക്ഷത്തെ, അവന്റെ മുക്തിയെ അംഗീകരിച്ചിട്ടില്ല. കുറച്ച് ഉപാധികൾ കൂടി അവന് കൊടുത്തിട്ടുണ്ട്. ആ ഉപാധിയിൽ ഒന്നാണെന്ത്? ആ ഈശ്വരനെ സർവാത്മന ആശ്രയിക്കുക എന്നുള്ളത്. അതും ഈശ്വരന്റെ സർവജ്ഞതയ്ക്കും സർവശക്തിക്കും അധീനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനോട് പ്രാർത്ഥിച്ചേ തീരും. അത് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഈശ്വര പ്രവൃത്തി കൂടാതെ മോക്ഷസാധ്യമല്ല എന്നാണ് സിദ്ധാന്തം. അതിവിടെ പറയുന്ന എന്താണ്? ശരണം ആർത്ഥാന, അങ്ങനെ ആർത്ഥന്മാരായി മത് പ്രപന്നാന, എന്നെ ആശ്രയിക്കുന്നവരുടെ ആർത്തിഹര, ആർത്തിയെ ഹനിക്കുന്നവൻ. ആർത്തി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ആർത്തി, മുഖ്യമായിട്ട് സംസാരത്തിലുള്ള ആർത്തി, ആത്യന്തികമായ മോചനം, അതാണ് ആർത്തിഹരണം. മറിച്ച് ജീവിതത്തിലെ ദൈന്യാവസ്ഥകൾ, അതിന്റെ ആർത്തിഹരണം, ആ ആർത്തിയെ ഹരിക്കുക, ഇതെല്ലാം അത് പ്രാപിക്കുന്നവനേ ഉള്ളൂ. ഈശ്വരനെ പ്രാപിക്കുന്നവനാണ് ഈശ്വരൻ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനെ ശരണം എന്ന് പറയുന്നു. അതിനുവേണ്ടി ഈശ്വരനെ പ്രാപിക്കുന്നതിന് ശരണാഗതി എന്ന് പറയുന്നു. സുഹൃത്ത് പ്രത്യുപകാര അനപേക്ഷ ഹസ്തനുപകാരി, ഞാൻ തന്നെയാണ് സുഹൃത്തായിരിക്കുന്നത്. ഒരു പ്രത്യുപകാരവും ആഗ്രഹിക്കാതെ ഉപകരിക്കുന്ന ഒരാളേ ഉള്ളൂ ഈശ്വരൻ മാത്രം. ബാക്കി ഏത് സുഹൃത്തായാലും ശരി, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഈശ്വരൻ നിരാലംബനായതുകൊണ്ട് അങ്ങനെ ജീവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രഭവ ഉത്പത്തി ജഗത, ഇവിടെ നിന്നാണ് ഈ ജഗത്തിന്റെ ഉത്പത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രളയ പ്രളയതേ യസ്മിൻ നിധി, ഇവിടെ തന്നെയാണ്, എന്നിൽ തന്നെയാണ് എല്ലാം വിലയിച്ചുകൊണ്ടിരിക്കുന്നത്. സദാസ്ഥാനം തിഷ്ഠത്തി അസ്മിൻ നിധി, ആ ജീവന്റെ ജീവൻ സദാ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥാനം, നന്മയിലായാലും തിന്മയിലായാലും നിലനിൽക്കുന്നതും ഈശ്വരന് തന്നെ. നിധാനം നിക്ഷേപ കാലാന്തര ഉപഭോഗ്യം പ്രാണിന, നിധാനം അവന്റെ നിക്ഷേപം അവന്റെ സമ്പാദ്യം അതെല്ലാം ഞാൻ തന്നെയാണ്. കാലാന്തര ഉപഭോഗ്യം മറ്റൊരു കാലത്ത് അനുഭവിക്കേണ്ടി വരുന്നതായി അവൻ സമ്പാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ അന്തക്കണ്ഠത്തിൽ സഞ്ചയിച്ചിരിക്കുന്നതെല്ലാം അത് ബീജം പ്രലോഭ കാരണം. ഓരോ പ്രാണികളും പശുപക്ഷിയാദികൾ വൃക്ഷലതാദികളെല്ലാം അതാത് ബീജത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് കണ്ടിട്ടാണ് പറയുന്നത് എന്താണ്, ഒരു ഈശ്വരന്റെ ആവശ്യമില്ല സൃഷ്ടി. ഓരോ സൃഷ്ടിയും നമ്മൾ കാണുന്നുണ്ട് അതാത് കാരണത്തിൽ നിന്ന് ബീജത്തിൽ നിന്നുണ്ടാകുന്നു. പിന്നെ എന്തിനാ ഈശ്വരൻ, ഈശ്വരൻ സൃഷ്ടിച്ച മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ല, മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യരെ കണ്ടിട്ടുണ്ട്. വൃക്ഷങ്ങളും ലതകളും പക്ഷികളും മൃഗങ്ങളും ഫലങ്ങളും എല്ലാം അങ്ങനെ അതാത് വർഗം സൃഷ്ടിക്കുന്നതാണ്, എന്താ ഈശ്വരൻ സൃഷ്ടിക്കുന്നതല്ല. അതുകൊണ്ട് ഈശ്വരന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു അങ്ങനെയല്ല, ഓരോ കാരണങ്ങളായിട്ടിരിക്കുന്നത് ഓരോ പ്രാണിയിലും പ്രരോഹ കാരണം. അതെന്താണ്, പ്രരോഹധർമ്മിണ ബീജം, അത് ഞാൻ തന്നെയാണ്. അമ്പയം യാവ സംസാരഭാവിത്വാദവിയും, ഇതിനൊരിക്കലും നാശമില്ല, അമ്പീയമായ ബീജമായിരിക്കുന്നു. ഇതെന്തുകൊണ്ട് പറഞ്ഞു, ഇതിങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സംസാരം നശിക്കുന്നത് മുക്തനെ സംബന്ധിച്ചേ ഉള്ളൂ. മുക്തനല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സംസാരം അനുപരതമാണ്, അതിനുപരതി സംഭവിക്കുന്നില്ല. സൃഷ്ടിപ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു, അതിന്റെ കാരണം ബീജവും നശിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നഹ്യബീജം കിഞ്ചിത് പ്രരോഹതി, കാരണമില്ലാതെ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. വൃക്ഷമായാലും ലതയായാലും അപ്പൊ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന എന്തുകൊണ്ട്, ഇതെല്ലാം നശിക്കാത്ത കാരണമായി ഇരിക്കുന്നത് അതും ഞാൻ തന്നെയാണ്. നിത്യം ച പ്രരോഹ ദർശന ബീജം ബീജസന്തതി എണ്ണം വേദിയിരി ഗമ്യത. ഈ ബീജസന്തതി, ഈ സൃഷ്ടിപ്രക്രിയ, പിതാവിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാവുക, വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. സർവപ്രാണികളിലും ഇത് കാണുന്നു. ഇതിനൊരിക്കലും നാശം ഉണ്ടാകുന്നില്ല. മുക്തന്മാരെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ അതിന് ഉപരതി. അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അമ്പീയമായി നശിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അത് ഞാൻ തന്നെയാണ്. ഏതേത് ഭാവങ്ങളാണോ തന്റെ ഉള്ളിലേക്ക് വരുന്നത് അതെല്ലാം താൻ തന്നെയാണ് എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. പറയുന്നു, ഗതിഹി കർമ്മഫലം, ഭർത്ത പോഷിപ്പിക്കുന്നവൻ, പ്രഭു ഉടമസ്ഥൻ, സാക്ഷി സർവസാക്ഷിയായിരിക്കുന്നവൻ, നിവാസ വാസസ്ഥാനമായിരിക്കുന്നവൻ, ശരണം ശരണം പ്രാപിക്കേണ്ടവനായിരിക്കുന്നവൻ, സുഹൃത്ത് സുഹൃത്തായിരിക്കുന്നവൻ, പ്രഭവ ഉത്പത്തിസ്ഥാനമായിരിക്കുന്നവൻ, പ്രളയ പ്രളയസ്ഥാനമായിരിക്കുന്നവൻ, സ്ഥാനം നിലനിൽപ്പനാധാരമായിരിക്കുന്നത്, നിദാനം ഭാവി സമ്പാദ്യങ്ങൾ, അമ്പയം ബീജം നശിക്കാത്ത ബീജമായിരിക്കുന്നത്, ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഇങ്ങനെ പറയുന്നതിന് വേറെ ഉദ്ദേശം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞു, എന്താണ്, ഈശ്വരനെ വിശുദ്ധോമുഖനായി ഉപാസിക്കാം. വിശുദ്ധോമുഖനായി ഉപാസിക്കുക എന്ന് പറയുമ്പോൾ ഒരുവൻ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നോ, എന്തിനെല്ലാം കാണുന്നോ, അതിനെല്ലാം സംബന്ധിച്ച് ചോദ്യമുണ്ടോ, ഇതെന്താണ് തന്റെ മുമ്പിൽ കാണുന്നത്, സൃഷ്ടി എങ്ങനെ നടക്കുന്നു, എന്താണ് കാരണം, ആ കാരണത്തിന് എന്താ കാരണം, അങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ചും മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ബാഹ്യമായി അല്ലെങ്കിൽ ഭൗതികമായി സ്ഥൂലമായി കാണുന്ന യാതൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചെന്ന് അവസാനിക്കുന്ന ഈശ്വരനിലാണ്. അതുകൊണ്ട് ബാഹ്യമായി കാണുന്ന ഏതൊന്നിനെയും ഈശ്വര സ്വരൂപമായി അവന് ചിന്തിക്കാം. അതാണ് വിശുദ്ധമുഖ ആരാധന. അതിനെ തുടർന്നാണ് ഇത് പറയുന്നത് എന്നുകൂടി പഠിപ്പിക്കുകയാണ്. അല്ല, ഈശ്വരന് അരൂപനായോ നിർഗുണനായോ സച്ചിദാനന്ദ സ്വരൂപനായോ മാത്രം കാണണമെന്നില്ല, അതീന്ദ്രിയനായി കാണണമെന്നില്ല. ഇന്ദ്രിയ വിഷയമായി കാണുന്ന ഏതായിട്ടും ചിന്തിക്കാൻ കഴിയുന്ന ഏതായിട്ടും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാം. ഏത് രീതിയിൽ ചിന്തിച്ച് ഉപാസിച്ചാലും അത് ഈശ്വര ഉപാസന എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതെടുത്ത് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് വിശുദ്ധോമുഖ ആരാധന എന്ന് പറയുന്നത്. മനസ്സിൽ വരുന്ന ഭാവങ്ങളിലെല്ലാം ഇനി പറയുന്നതാണ് നന്മയും തിന്മയും എല്ലാം ഈശ്വരൻ തന്നെ. ഒന്നിനെയും ഈശ്വരനല്ലാതെ വിടണ്ട. ഇവിടെ ഈശ്വരനൊന്നും ചെകുത്താനൊന്നും രണ്ടായിട്ട് തിരിക്കാൻ രണ്ടില്ല. ചില പുരാണങ്ങളിലൊക്കെ പറയുമല്ലോ ഈശ്വരൻ ഒരാൾ ചെകുത്താൻ മേരെയാണ്. അപ്പൊ ഈശ്വരനെ ആരാധിക്കണം, ചെകുത്താനെ ആരാധിക്കാൻ പാടില്ല. അങ്ങനെയല്ല, ഇവിടെ ചെകുത്താനും ഈശ്വരൻ തന്നെ. ചെകുത്താന് പ്രത്യേകിച്ചൊരു സ്ഥാനമില്ല, സർവവും ഈശ്വരൻ തന്നെയാണ്. അത് അടുത്ത് തെളിച്ച് പറയും. ഗദർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം തപാമ്യഹമഹം വർഷം സുഗൃഹാമ്യസൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. വീണ്ടും അർജുനെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അർജുന എന്ന് വിളിക്കുന്ന എന്തിനാണ്, ഇതൊക്കെ നീ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കഥ പറഞ്ഞു കൊടുക്കുന്നതുപോലെ കേട്ട് കേട്ട് ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അർജുന എന്നിടയ്ക്ക് വിളിക്കുന്നത്. പേരെടുത്ത് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. തപാമ്യഹം ആദിത്യോ ഭൂത്വ കൈശ്ചിത് രശ്മിഭീർ ഉൽഭണൈഹി അഹം വർഷം കൈശ്ചിത് രശ്മിഭീ ഉസൃജാമി ഉസൃജ്യ പുനർ നിഗൃണാമി കൈശ്ചിത് രശ്മിഭീ അഷ്ടഭി മാസേഹി തപാമ്യഹം ആദിത്യോ ഭൂത്വ ആദിത്യനായി നിന്ന് തപിപ്പിക്കുന്നത്. ലോകത്തിനെല്ലാം ഈ ഉഷ്ണത്തെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. സാധാരണ ഒരാൾ പറയുകയാണ്, ഇത് ആർക്കും പറയാം, ഇത് പഠിച്ച ആർക്കും പറയാം ഞാൻ ആദിത്യനാണ്. സാധാരണക്കാർ പറയുന്നതും ഭഗവാൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആദിത്യനെ കണ്ടുകൊണ്ട് പറയുകയായിരിക്കും, ഈ പ്രകാശിക്കുന്ന ആദിത്യൻ ഞാനാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല പറയുമ്പോൾ, ആദിത്യനായി നിന്നുകൊണ്ട് പറയുകയാണ്. വ്യത്യാസം, ആദിത്യനായി നിന്ന് തപിക്കുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ പറയുന്നതിന് ആദിത്യ സ്വരൂപനായി ഒരാക്കേ പറ്റൂ. ഒരു സാധാരണ ഗുരുവിനത് പറയാൻ പറ്റത്തില്ല. ആദിത്യനെ കണ്ടിട്ടേ പറയാൻ പറ്റൂ, ആദിത്യനായി നിന്ന് പറയാൻ പറ്റത്തില്ല. ആദിത്യോ ഭൂത്വ കൈശ്ചിത് രശ്മിഭി ഉദ്ഭണേഹി ഉഷ്ണം രശ്മികളെ കൊണ്ട്, ആ രശ്മികളെ പറയുന്നതാണ് ഉൽബണ രശ്മികൾ. തപിപ്പിക്കുന്ന ഉഷ്ണം വമിക്കുന്ന രശ്മികൾ. അഹം വർഷം കൈശ്ചിത് രശ്മി ഉസൃജാമി, ആ ഉഷ്ണരശ്മികളെ കൊണ്ട് ഞാൻ തപിക്കുന്നു. ആ സമയം ചില രശ്മികളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഉസൃജാമി, മഴ പെയ്യുന്നു. ആദ്യത്തിനാണല്ലോ മഴ പെയ്യുന്നു. ഉസൃജ പുനർനിർഗൃണാമി കൈശ്ചിത് രശ്മിഭി അഷ്ടഭി മാസൈഹി, അഷ്ടമാസങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ രശ്മികളെ കൊണ്ട് ഞാൻ വർഷിച്ച വർഷത്തെ തിരിച്ചെടുക്കും. കടലിൽ നിന്നും ജലത്തെ ആവിയാക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്, മേഘങ്ങളാക്കി മാറ്റുന്നതിനെ കുറിച്ച് പറയുകയാണ്. കൈശ്ചിത് രശ്മിഭി അഷ്ടഭി മാസൈഹി പുനർനിഗൃണാമ, ഞാൻ വർഷിച്ച വർഷത്തെ തന്നെ തിരിച്ചെടുക്കുന്നു. പുനർ ഉസൃജാമി പ്രാവർഷി, വർഷകാലത്ത് വീണ്ടും ഞാൻ അതിനെ വർഷിക്കുന്നു. ഇനി ജഗത്തിന്റെ സ്ഥിതികർമ്മം വർഷത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, മഴയിലൂടെ, വർഷം വർഷം മഴ. ഞാനാണ് അമൃതം ജൈവ മൃത്യുഷ്ഠ, അമൃതം ജൈവ ദേവാന, ദേവന്മാർക്ക് അമൃതമായിരിക്കുന്ന ഞാനാണ് മൃത്യുഷ്ഠ മർത്യാന, മനുഷ്യരുടെ മൃത്യുവായിരിക്കുന്നത് ഞാനാണ്. അപ്പൊ ഇവിടെ അമൃതവും മൃത്യുവും രണ്ട് സംബന്ധം, അതുകൊണ്ടാണ് കാലനെയും നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത്. മനുഷ്യൻ ഇഷ്ടപ്പെടാത്തതും വെറുക്കുന്നതുമാണ്, പക്ഷെ അതും ഈശ്വര സ്വരൂപം തന്നെ, അതിനെയും ആരാധിച്ചേ പറ്റും. മനുഷ്യർക്ക് കാലനായും ദേവന്മാർക്ക് അമൃതമായും ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്. സത് യസ്യ യസ് സംബന്ധിതയാ വിദ്യമാനം തദ്വിരീതം അസച്ചയവാഹം അർജുന, സത്തായിരിക്കുന്നതും അസത്തായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. സത് യസ്യ യസ് സംബന്ധിതയാ വിദ്യമാനം തത്, ഈ സത്തെന്ന് പറയുന്നതിന് അങ്ങേറ്റത്തെ അർത്ഥം വരെ പറയാം. എന്താണ് പരമാത്മാവ്? അസത്ത് എന്ന് പറയുന്നു, അതുപോലെ അർത്ഥം പറയാം. എന്താണ് ശൂന്യം? പക്ഷേ സത്തെന്ന് പറയുന്നതിന് എല്ലാ സദ്ഭാവങ്ങളും എല്ലാ നന്മകളും എന്നുള്ള അർത്ഥം പറയാം. അസത്തെന്ന് പറയുന്നതിന് എല്ലാ അസദ്ഭാവങ്ങളും എല്ലാ തിന്മകളും എന്നുള്ള അർത്ഥം പറയാം. അപ്പൊ സത്തെന്ന് പറയുന്നത് ദേവന്മാരും ദൈവങ്ങളും എല്ലാം, അസത്തെന്ന് പറയുന്നത് പിശാചുക്കളും ചെകുത്താനും എല്ലാം വരും. ഇതെല്ലാം ഞാൻ തന്നെയാണ്. ചില പുരാണങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്, ദൈവം സൃഷ്ടിച്ചു, സൃഷ്ടിച്ചിട്ട് ഒരുത്തിനോട് ദൈവം പറഞ്ഞിട്ട് അനുസരിച്ചില്ല, അതുകൊണ്ട് അവൻ ചെകുത്താനായെന്നാണ്. താൻ സൃഷ്ടിച്ചവനെ പറഞ്ഞാൽ അനുസരിപ്പിക്കാൻ പോലും കഴിയാത്ത ആളാണ് ദൈവം. അത് സാധാരണ എങ്ങനെയാണ്, ദൈവത്തെ മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തി ചിന്തിച്ചിട്ട് എഴുതുന്നതാണ്, സങ്കല്പിക്കുന്നതാണ്. കാരണം ചില മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സസന്താനങ്ങളല്ലെങ്കിൽ അവർ വിപരീതമായി സഞ്ചരിക്കും, അവർ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, ദുർമാർഗത്തിലേക്ക് പോകും, ധിക്കരിച്ചു പോകും. അപ്പൊ അതുപോലെ അവർ സൃഷ്ടികർത്താവാണ് ദൈവവും എന്നുള്ള ബാലിശമായ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ചെകുത്താനം സൃഷ്ടിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ അനുസരിക്കാത്തവൻ ചെകുത്താനായി. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പറയുന്ന എന്താണോ, ഇതിനെല്ലാം ദൈവത്തിന്റെ അറിവിൽ തന്നെയാണ് ഈ സൃഷ്ടിയെല്ലാം നടന്നിരിക്കുന്നത്. അത് മനുഷ്യനായാലും ശരി, ദേവനായാലും ശരി, ഇനി ദുഷ്ടനോ രാക്ഷസനോ ചെകുത്താനോ ആരായാലും ശരി, ദൈവത്തിന്റെ അധികാരത്തിനും ദൈവത്തിന്റെ അധീനത്തിനും അറിവിലും തന്നെയാണ് എല്ലാ സൃഷ്ടികളും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന എന്താണ്, സത് അസത്, ഈശ്വരസൃഷ്ടമായിരിക്കുന്ന സത്തും അസത്തും എല്ലാം, സത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് സത്തെന്ന് വിളിക്കാം, അസത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനെയും അസത്ത് എന്ന് പറയാം. ഇതെല്ലാം ഞാൻ തന്നെയാണ് അർജുന എന്ന് പറയും. ഒന്നിനെയും ആത്യന്തികമായിട്ട് അസത്തെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒക്കത്തില്ല. ഒന്നിനെയും സത്താണെന്ന് പറഞ്ഞ് സത്ത് മാത്രമാണെന്ന് കരുതി സ്വീകരിക്കാനും ഒക്കത്തില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ എന്താണ് ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും ഒരുപോലെ കാണുന്നത്. ചെല്ലു ചിന്തിക്കുക, എന്താണ് ഇത്രയും ശിഷ്ടനായിരിക്കുന്ന യോഗ്യനായിരിക്കുന്ന എന്നോട് കാണിക്കുന്ന അതേ താല്പര്യം ആ ദുഷ്ടന്റെ അടുത്തും കാണിച്ചല്ലോ, അതെങ്ങനെ ശരിയാകും? അപ്പോൾ ഞാൻ ഇത്രയും പാടുപെട്ട് ശിഷ്ടനായോണ്ട് എന്താ പ്രയോജനം? അവനെപ്പോലെ ഒരു ദുഷ്ടനായാൽ മതിയായിരുന്നു. കാരണം രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം സ്വയം എന്തായാലും അവരവരെ ശിഷ്ടന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും ഇവൻ എത്രമാത്രം ദുഷ്ടനാണെന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ ചിന്തിക്കും, എന്താണ് ആ ദുഷ്ടനും ഇതേ സ്ഥാനം തന്നെ കൊടുത്തു. അതുകൊണ്ട് ചിലർ ഒരു പടിയുടെ കടന്ന് ചിന്തിക്കും, അതുകൊണ്ട് ഈ ഗുരുവിനും ദുഷ്ടതയുണ്ടോ കുറച്ച്? ഇല്ലാതെ പിന്നെ എങ്ങനെയായി ദുഷ്ടന് ഇത്രയും വലിയ സ്ഥാനം കയറ്റമൊക്കെ കൊടുത്തിരിക്കുന്നു? ശിഷ്ടനായിരിക്കുന്ന നമ്മളെ പരിഗണിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ ഭഗവാൻ പറയുന്നു ഇത് രണ്ടും ഒന്ന് തന്നെ. ഞാൻ തന്നെയാണ് ദുഷ്ടനും ശിഷ്ടനുമായിരിക്കുന്നത്, നന്മയും തിന്മയുമായിരിക്കുന്നത്, സത്വം അസത്വമായിരിക്കുന്നത്, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ദൈവത്തിന് അങ്ങനെ വേർതിരിവൊന്നുമില്ല. പിന്നെ ദുഷ്ടനെ സംഹരിച്ച് ചിലപ്പോൾ മോക്ഷം കൊടുക്കുന്നു, ശിഷ്ടനെ പരിപാലിച്ച് മോക്ഷം കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ ദുഷ്ടനെ ഒരിക്കലും ഈശ്വരൻ കൈവിടുന്നില്ല. ഈശ്വരന്റെ സന്നിധിയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. പാപികൾക്കും പുണ്യവാന്മാർക്കും എല്ലാവർക്കും ഉണ്ട് സ്ഥാനം. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്തായും അസത്തായും ഇരിക്കുന്ന എല്ലാം ഞാൻ തന്നെയാണ്. എന്നാ പിന്നെ ഒരു അത്യന്തമേവ അസത് ഭഗവാൻ. ഇനി ഇത് വായിച്ചിട്ട് മനുഷ്യൻ ശൂന്യവാദത്തിനങ്ങാനും പോയി നിൽക്കും. ആചാരസ്വാമികൾക്ക് അത് ഭയമാണ്. ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ഈശ്വരനെ നിഷേധിച്ചിട്ട് അസത്ത് എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ബൌദ്ധന്മാരും മറ്റും അത് ശൂന്യത്തിൽ കൊണ്ടെത്തിച്ചു കിടക്കും. നിഷേധാത്മകമായ ഒരു ഭാവമാണ് ശൂന്യം എന്ന് പറയുന്നത്. അതാണ് ഈശ്വരനെ ധരിച്ചു കളയുക. അപ്പോൾ ഈശ്വരൻ സത്തല്ലാതെയാവും. സത്തിനെ നിഷേധിച്ചു വരുന്ന അസത്താണ് ശൂന്യം എന്ന് പറയുന്നത്. നേരത്തെ ഭഗവാൻ പറഞ്ഞു സത്തിനെ കൂടെ അംഗീകരിച്ചുകൊണ്ട് വരുന്ന അസത്താണ്. ഇനി സത്തിനെ നിഷേധിച്ചിട്ട് കേവലമായ അസത്തെന്ന് ഈശ്വരനെ ധരിക്കാതിരിക്കാൻ പറയുന്നു. എന്നാ പിന്നെ ഒരു അത്യന്തമേവ അസത് ഭഗവാൻ. അങ്ങനെ അസത്ത് ശൂന്യമല്ല. സ്വയം കാര്യകാരണേ വാ സദസതി. അതുകൊണ്ട് അസത്തെന്ന് പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ സത്തെന്നും അസത്തെന്നും ഉള്ളതിന് കാര്യം കാരണം അങ്ങനെ അർത്ഥം പറയാം. കാര്യകാരണം അതാണ് സത് അസത്ത്, അങ്ങനെ അർത്ഥം പറയാം. പക്ഷെ കേവലമായ ശൂന്യം എന്നുള്ള അർത്ഥം പറയാൻ പാടില്ല. ഏ പൂർവോക്തെ ഈ അനുവൃത്തി പ്രകാരേ ഹി ഏകത്വ പൃഥക്വാദി വിജ്ഞാനേ ഹി യജ്ഞേ ഹി മാം പൂജയന്തേ ഉപാസതേ ജ്ഞാനവിധ തേ യഥാവിജ്ഞാനം മാമേവ പ്രാപ്നുവന്തി. യഥോക്തെ ഹി അനുവൃത്തി പ്രകാരേ ഹി പൂർവോക്തെ ഹി അനുവൃത്തി. നേരത്തെ പറഞ്ഞല്ലോ ഈശ്വരന്റെ പ്രകടഭാവം അല്ലെങ്കിൽ ഈശ്വരന്റെ സാന്നിധ്യം അത് ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിനുമുണ്ട്. ഏതേത് ഭാവങ്ങളാണോ ശ്രോതാവിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് അത് കാലദേശങ്ങൾക്കനുസരിച്ച് ആ ഓരോ ഭാവത്തിലും ഈശ്വരഭാവത്തെയാണ് കാണേണ്ടത്. അതാണ് അനുവൃത്തി പ്രകാരേ ഹി ഏകത്വ പൃഥക്വാദി വിജ്ഞാനേ ഹി. അതിന് പിന്നെ ഏകഭാവത്തിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാം, നാനാഭാവത്തിൽ ചിന്തിക്കാം, ഇന്നത് എന്ന് വേണമെന്നിവിടെ നിർബന്ധമില്ല. അത് ശ്രോതാവിന്റെ അഭിരുചിക്ക് ഇണങ്ങുന്ന രീതിയിൽ സ്വീകരിക്കാമെന്ന്. ഏകത്വമാണ് ചിലർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഏകത്വ രൂപത്തിൽ സ്വീകരിക്കാം. അല്ല, ഇനി ചിലർക്ക് അദ്വൈതമാണ് ഇഷ്ടമെങ്കിൽ അവരുടെ മനസ്സിന് ആ രീതി സ്വീകരിക്കാം. ചിലർക്ക് ദ്വൈതമാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം. ഇഷ്ടാദ്വൈതമാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം. ഭേദം, ഭേദാഭേദം, അചിന്ത്യ ഭേദാഭേദം, ഇങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ഈശ്വരനെ അവനവന്റെ ബുദ്ധിക്ക് ഇണങ്ങുന്ന രീതിയിൽ സ്വീകരിക്കാം. ഏത് രീതിയിലായാലും ശരി, ആ അവൻ ഈശ്വരനെ, ഈശ്വര തത്വത്തെ അവൻ ഗ്രഹിക്കുക എന്നുള്ളതാണ് മുഖ്യം. ആ തത്വഗ്രഹണമാണ് ഇവിടുത്തെ യജ്ഞം. വിജ്ഞാനേഹി യജ്ഞേഹി, ആ തത്വഗ്രഹണമാകുന്ന യജ്ഞത്തിലൂടെ മാം പൂജയന്തേ ഉപാസതേ ജ്ഞാനവിദഹ, തത്വബോധമുള്ളവർ. അത് ഗീതാകാരന് പ്രത്യേകിച്ച് ഒരു പക്ഷപാതമൊന്നുമില്ല, വ്യാഖ്യാതാക്കൾക്കുണ്ട് പക്ഷപാതം, ശങ്കരാചാര്യർക്കുണ്ട് അദ്വൈതത്തോട് പക്ഷപാതം, രാമാനുജന് വിശിഷ്ട അദ്വൈതത്തോടുണ്ട്, മാധ്വന് ദ്വൈതത്തോടുണ്ട്. ഓരോ ആചാര്യന്മാർക്കും അവരവരുടെ സിദ്ധാന്തങ്ങളോട് പക്ഷപാതമുണ്ട്. പക്ഷെ ഗീതാകാരന് പ്രത്യേകിച്ച് പക്ഷപാതമൊന്നുമില്ല, ഗീത ഉപദേശിച്ചിരിക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് ഏത് രീതിയിലും ഉപാസിക്കാം. അപ്പൊ നമുക്ക് സംശയം തോന്നുന്നു, എന്താ ഈ കാര്യം വ്യാഖ്യാനിച്ചവർക്ക് അറിയില്ലായിരുന്നു? തീർച്ചയായിട്ടും വ്യാഖ്യാനിച്ചവർക്കും എല്ലാം അറിയാമായിരുന്നു. ഈ എല്ലാ തത്വങ്ങളും ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇതിന്റെ ശ്രോതാക്കൾ വിഭിന്ന രുചി, വിഭിന്ന അധികാരികളായതുകൊണ്ട് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് അദ്വൈതത്തിൽ പ്രതിപത്തിയുള്ളവർക്ക് വേണ്ടി അദ്വൈത വ്യാഖ്യാനം, ദ്വൈതത്തിൽ പ്രതിപത്തിയുള്ളവർക്ക് വേണ്ടി ദ്വൈത വ്യാഖ്യാനം, അങ്ങനെ ഓരോരോ ആചാര്യന്മാരും വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, ഏകമായിട്ടോ അനേകമായിട്ടോ പ്രപഞ്ചരൂപത്തിലോ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപാസിക്കാം. യഥാവിജ്ഞാനം, അവരവരുടെ അറിവിനനുസരിച്ച് ഏത് സ്വീകരിച്ചാലും മാം ഏവ പ്രാപ്നുവന്തി, എന്നെ തന്നെയാണ് പ്രാപിക്കുന്നത്. ഈ തത്വത്തെ എല്ലാ വ്യാഖ്യാതാക്കളും എല്ലാ ആചാര്യന്മാരും അംഗീകരിക്കുന്നുണ്ട്. ആത്യന്തികമായി ഏത് സിദ്ധാന്തത്തെ, തത്വത്തെ സ്വീകരിച്ചാലും ആ ഒരു ഈശ്വരനെ തന്നെയാണ് പ്രാപിക്കുന്നത്. അഹം തപാമി, ഞാൻ സൂര്യനായി തപിക്കുന്നു. അഹം വർഷം നിഘൃണാമി, ഞാൻ വർഷത്തെ സ്വീകരിക്കുന്നു. സൂര്യരശ്മികൾ കൊണ്ട് മേഘരൂപത്തിൽ ഉസൃജാമിജ, മഴ പെയ്യ്ക്കുന്നു. അമൃതം മൃത്തിശ്ച, മരണമില്ലായ്മയും മരണവും ഞാൻ തന്നെയാണ് അർജുന. അല്ലയോ അർജുന, സത് അസച്ച അഹമേവ, സത്തായിരിക്കുന്നതും അസത്തായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. തപാമ്യഹമഹം വർഷം നിഘൃണ്ണാമ്യുസൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസശ്ചാഹമർജുന. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം.